ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ, ശുദ്ധരോടൊത്തു വസിപ്പതിന്നാ. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ, ശുദ്ധരോടൊത്തു വസിപ്പതിന്നായി. അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്. അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുന്നില അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുന്നില അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞു പോലെ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. പിരിഞ്ഞിടും സോദരർ കൈവീടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും സോദരർ കൈവീടും, മാതാപിതാക്കളും മറന്നു പോകും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം പിരിയാതെ കൂടവേ പാർത്തിടും താൻ. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം പിരിയാതെ കൂടവേ പാർത്തിടും താൻ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. തീരാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലോ. തീരാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലോ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമ കാന്തനായി നീ വന്നിടുമേ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമ കാന്തനായി നീ വന്നിടുമേ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ, ശുദ്ധരോടൊത്തു വസിപ്പതിന്നായി.